ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന ദൈവ സാന്നിധ്യമായി ഷാലോം റേഡിയോ. പ്രകാശധാരയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാലോം മിനിസ്ട്രികളുടെ സ്ഥാപകനായ ഷെവലിയർ ബെന്നി പുന്നത്രയുടെ അനേകം എഡിറ്റോറിയലുകളുടെ ഗ്രന്ഥ സമാഹാരമാണ് ആത്മാവിൻ്റെ പ്രതിധ്വനികൾ എന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ രണ്ടാം വോള്യത്തിലെ ഏതാനും കൊച്ചു കൊച്ചു ചിന്തകളാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുമായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, കുറച്ചുകൂടി കഴിയട്ടെ, നമുക്കിനിയും സമയമുണ്ട്. നിരീശ്വര ചിന്തകനായ വോൾട്ടയർ മരണശയ്യയിൽ കിടക്കുകയാണ്. ബൈബിളിനും സഭയ്ക്കുമെതിരായി ധാരാളം എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം മരണം വന്നപ്പോൾ ഭയചകിതനായി. നിരീശ്വര വിശ്വാസവും തൻ്റെ പ്രവൃത്തികളും തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ക്രിസ്തീയ വിശ്വാസമുള്ള ഒരാത്മീയ ഗുരുവിനെ വിളിച്ചുകൊണ്ടുവരുവാൻ അദ്ദേഹം ചുറ്റും നിന്ന് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു. പക്ഷേ അവരത് കേട്ടതായി നടിച്ചില്ല. കാരണമെന്തെന്ന് ചോദിച്ചാൽ, നിരീശ്വരവാദികളായ അവർക്കത് തികച്ചും അപമാനകരമായി തോന്നി. ചികിത്സിക്കുന്ന ഡോക്ടറോട് അദ്ദേഹം കെഞ്ചി, എനിക്കൊരു 6 മാസം കൂടി ആയുസ് കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു, ക്ഷമിക്കണം, മെഡിക്കൽ സയൻസ് പറയുന്നത് 6 ആഴ്ച പോലും താങ്കൾ ജീവിച്ചിരിക്കുകയില്ല എന്നാണ്. എന്തിനാണ് 6 മാസം കൂടി ആയുസ് കിട്ടുമോ എന്നങ്ങ് ചോദിച്ചത്? ഡോക്ടർ ആകാംക്ഷയോടെ അദ്ദേഹത്തോട് ആരാഞ്ഞു. വോൾട്ടേറുടെ മറുപടി ഇപ്രകാരമായിരുന്നു: യേശുക്രിസ്തു ദൈവമാണെന്നും സകലരും അവിടുത്തെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നും എനിക്ക് ലോകത്തെ അറിയിക്കണം. എൻ്റെ തെറ്റിപ്പോയ നിലപാടുകൾ തിരുത്തി ഒരു പുതിയ ജീവിതം എനിക്ക് നയിക്കണം. സുഹൃത്തെ, താങ്കൾ വളരെ വൈകിപ്പോയി. ഡോക്ടറുടെ മറുപടി കേട്ട് വോൾട്ടയർ വീണ്ടും ദുഃഖവും ഭീതിയും നിറഞ്ഞവനായി തീർന്നു. ഞാൻ നരകത്തിലേക്ക് പോകുന്നല്ലോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയ ദൈവജനമേ, ഓരോ ദിനവും ദൈവം നമുക്ക് ദാനം ചെയ്യുന്ന പുതിയ അവസരങ്ങളും പുതിയ സാധ്യതകളുമാണ്. ഇന്നലെ വരെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടവർക്ക് കിട്ടാത്ത അവസരങ്ങളും സമയവും സാധ്യതകളും ഇതാ ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. നാം ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തരുത്. കാരണം ജീവിതം സമയം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വഴക്കടിച്ചു കളയുന്ന സമയം, അലസമായി ചെലവഴിക്കുന്ന സമയം, പരദൂഷണം പറഞ്ഞും ടിവിയുടെ മുൻപിൽ നിയന്ത്രണമില്ലാതെ കുത്തിയിരുന്നും കളയുന്ന സമയം, ആവശ്യത്തിൽ കൂടുതൽ കിടക്കയിൽ കിടന്ന് കളയുന്ന സമയം, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വായിച്ചും അത്യാവശ്യമില്ലാതെ യാത്ര ചെയ്തും കളയുന്ന സമയം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ദുർബലമാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ ഓരോ ദിനവും സന്തോഷകരവും ഫലപ്രദവുമായി തീരാൻ തുടക്കത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കുക. ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൻ്റെ ദിനങ്ങൾ ഞാൻ വൃഥാ ചിലവഴിക്കരുത്. ദൈവത്തിന് വേണ്ടിയുള്ള സമയം മാറ്റിവെക്കാത്തത് കൊണ്ടാണ് എനിക്കൊന്നിനും സമയമില്ലാതെയായിത്തീരുന്നത്. പരിശുദ്ധാത്മാവിനാൽ മനസ്സ് നിയന്ത്രിക്കപ്പെടുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ എളുപ്പമായി തീരും. പുതിയ തീരുമാനങ്ങളുമായി നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സമയം എത്രയോ വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഓരോ ദിവസവും ഓരോ പുതിയ അവസരങ്ങളാണെന്ന ബോധ്യം നൽകി ഞങ്ങളെ അലസതയിൽ നിന്നും ഉണർത്തിയാലും, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടും ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടും അവിടുന്ന് തരുന്ന ഇന്നുകളെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്കിടയാകരുതേ. സമയത്തിൻ്റെ നാഥനായ കർത്താവേ, ഈ ദിവസത്തിൽ അങ്ങുതന്നെ ഞങ്ങളുടെ സമയപാലകനായി വരണമേ. ആമേൻ.